രാമശബ്ദത്തിൽ വന്ന സൂത്രങ്ങളെല്ലാം ഇനി ആവർത്തിക്കും. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് നമ്മൾ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇനിയും തുടർന്ന് ഇത് തന്നെ വന്നുകൊണ്ടിരിക്കും, സർവശബ്ദത്തിലും വരും. രാമശബ്ദം പോലെ തന്നെ സർവശബ്ദത്തിലും പ്രാതിസന്ധി സ്വാദുത്പത്തിയെല്ലാം വന്നിട്ട് രാമഹ എന്ന് വന്നതുപോലെ സർവശബ്ദത്തിനും സർവഹ എന്ന് രൂപശബ്ദം അർത്ഥ അധാതുരപ്രത്യ പ്രാതിപതികം ഇത്തരേന സർവശബ്ദസ്യ പ്രാതിപതിക സംജ്ഞ സർവശബ്ദസ്യ വ്യുത്പന്നത്വ സർവശബ്ദ സൂജ സമോത്സവ ഇത് സൂത്രേണ പ്രാതിപതിക പ്രത്യേക പരസ്ഥ ഇത് സൂത്രത്രയ സഹൃദയന പരത്വേന പ്രത്യജാത തത്ര സുപഹായിക്കനേന തേഷാം പ്രത്യാന ഏകത്വാദി സജ്ഞാസിദ്ധേ ദിയവേർദിവനേകവനേത്യനേന ഏകത്വപുരുഷായാം ഏകോചനപ്രത്യയേ ജാതേ രാമസു ഇത്യത്ര ഉകാരസ്യ ഉപദേശിച്ചെന്നാസീത്തനേന ഈ സംജ്ഞയാൻ ലോകേ ജാതേ രാമസ് ഇത്യത്ര സുപ്തിംഗന്ധം പദമിത്യനേന അത്ര പദത്വാത് പദാന്തസകാരസ്യ സസജുഷൂരു ഇത്യനേന രുത്യേ ഖരവസാനയോർവിസർജനീത്യനേന വിസർഗേ ച സർവഹ ഇതി സിദ്ധ്യതി സർവോ ഇത്യത്ര ദിത്വപേക്ഷായം സർവ സർവ ഔ ഇതി സിദ്ധ്യതി അത്രാപി പ്രാതിപതികത്വ സ്വാദുത്വത്വ ദിത്വപേക്ഷായം ദ്യോഗ്യോർദ്യോനേകവനേത്യനേന ദിവജനസംജ്ഞക ഔകാരേ ജാതേ രാമരാമ ഔ ഇതി സ്ഥിതേ സ്വരൂപാണാം ഏകശേഷ ഏകോഭക്തു ഇത്യനേന ഏകശേഷേ രാമ ഔ ഇത്യത്ര കേന സൂത്രസ്യ പ്രാപ്തിർഭവതി വൃദ്ധിരേജി ഇതി വൃദ്ധൗ രാമൗ അല്ല സർവൗ സർവ സർവ സർവ ജസ്തിരിസ്ഥിതി ബഹുഷഭോജന ഇത്തനേന ബഹുത്വപുക്ഷായാം ജസി ജാതെ സ്വരൂപാണാം ഏകശേഷേകഭുക്തു ഇത്തനേന ഏകശേഷേ സതി രാമ ജസ് ഇത്യത്ര സകാരസ്യ ഇസ്സഞ്ജായാം പ്രാപ്തായാം കേന സൂത്രേണ ഫലന്തിമിത്തനേന സഞ്ജായാം പ്രാപ്തായാം തസ്യ നിഷേധേ ജാതേ കേന സൂത്രേണ നഭുക്തു തുസ്മായിത്തനേന നിഷേധാർത്ഥം അത്ര വിഭക്തിസജ്ഞ ആവശ്യകി കേന സൂത്രേണ വിഭക്തിസജ്ഞാ സിദ്ധ്യതി വിഭക്തിശ്ചായിത്തനേന വിഭക്തിസജ്ഞായാം നിഷേധേ രാമ അല്ല സർവ ജസ് ഇത്യത്ര ജകാരസ്യ കിം ഭവതി ചുടു ഇത്യനേന ജകാരസ്യ ഇസ്സഞ്ജായ ലോപേ ച രാമ അസ് ഇത്യത്ര അത്ര സർവനാമ സംജ്ഞായാഃ കാര്യം ഭവതി ഇവിടെ എന്തിനു വേണ്ടിയിട്ട് സർവനാമ സംജ്ഞ വിധിച്ചു? ചില വിശേഷ കാര്യങ്ങൾ വിധിക്കാം. രാമശബ്ദത്തിന് എന്തുകൊണ്ട് സർവനാമസജ്ഞ ഇല്ല? ഏ ആ സർവനാമ ഗണത്തിൽ പെടുന്നില്ല എന്ന് പറഞ്ഞാണ് ശരിയായ ഉത്തരം. ആ ഗണത്തിൽപ്പെട്ടാലേ വരത്തുള്ളൂ. സർവനാമ ഗണത്തിൽ 35 ശബ്ദങ്ങളുണ്ട്. ഈ ശബ്ദങ്ങൾക്ക് മാത്രമേ സർവനാമ സംജ്ഞ വരൂ. അതാണ് പറഞ്ഞത് സർവാദീനി സർവനാമാനി. അതാണ്, അല്ലെങ്കിൽ ഈ ഗണം പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ സർവനാമ സംജ്ഞ എന്ന് പറയുന്നതിന് അന്വർത്ഥ സംജ്ഞ എന്ന് പറയും. ചില പണ്ണി ചില സംജ്ഞകൾ അന്വർത്ഥമായി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പട്ടി, യേസൂത്രമാണ് വിധിക്കുന്നത്, അച്ചോ അന്ത്യാ ടി സംജ്ഞ വിധിച്ചു, അതിനർത്ഥമൊന്നുമില്ല. ടി ഒരു പേര് അത്രയല്ല. പക്ഷെ സർവനാമം എന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ട്. എന്താണ് സർവേഷാം നാമ സർവനാമ, എല്ലാവരുടെയും പേരായി വരുന്നതിനാണ് എന്ത് പറയുന്നത്, സർവനാമം എന്ന് പറയുന്നത്. അപ്പൊ അത് അന്വർത്ഥ സംജ്ഞയാണ്. അപ്പൊ ഈ അന്വർത്ഥ സംജ്ഞ വരുന്നിടത്ത് ഒരു കുഴപ്പം വരും. എല്ലാവരുടെയും പേരായി വേറെ എത്രയോ ശബ്ദങ്ങളുണ്ട്. സർവശബ്ദത്തിന്റെ അതേ അർത്ഥത്തിൽ വേറൊരു ശബ്ദം പറയാം, സമസ്തം. സർവശബ്ദത്തിന്റെ അതേ അർത്ഥമാണ്. അപ്പൊ അതിന് സർവനാമ സംജ്ഞ വന്നു കഴിഞ്ഞാൽ രൂപം മാറിപ്പോവും. കൃഷ്ണം, ഇങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട്. അപ്പോ അന്വർത്ഥ സംജ്ഞ വരുമ്പോ അത് എവിടെയും കയറി പ്രവർത്തിച്ചു കളയും. അതുകൊണ്ടാണ് പാണ്ഡി പറഞ്ഞത് എന്താണ് സർവാദീനി. ഈ സർവനാമ സംജ്ഞ അന്വർത്ഥം എന്ന് വെച്ചാൽ അർത്ഥവത്തായ ഒരു സംജ്ഞയാണെങ്കിലും, ഏതുപോലെ ഇംഗ്ലീഷ് പോലെ ഇംഗ്ലീഷിലാണെങ്കിലോ ഐ മീ യു ഇറ്റ് ദാറ്റ് ഇതെല്ലാം സർവനാമ ശബ്ദങ്ങളാണ്. ഏതിനും സർവനാമ സംജ്ഞയാക്കാം. അതിൽ പല വിഭാഗങ്ങളുണ്ട്. അതുപോലെ ഇവിടെ പറ്റത്തില്ല. ഇവിടെ സർവനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് പാണിനി തീരുമാനിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് സർവനാമങ്ങളെന്ന്. എന്ന് വെച്ചാൽ അതിനു വേണ്ടിയിട്ടാണ് സർവാദി ഗണത്തെ ഉണ്ടാക്കിയത്. ആ ഗണത്തെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സർവ വിശ്വ ഉഭവ ഉഭയ എന്ന് പറയുന്ന ഈ ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾക്ക് മാത്രമേ സർവനാമ സംജ്ഞ വരാവൂ, മറ്റൊന്നിനും വരാൻ പാടില്ല. അല്ലെങ്കിൽ ഇനി പാണിനി വിധിക്കണം, ഇതാ ഇതിന് സർവനാമ സംജ്ഞ ഉണ്ട്. അങ്ങനെ വിധിക്കാത്തിടത്തോളം കാലം മറ്റൊരു ശബ്ദങ്ങൾക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഗണം ഉണ്ടാക്കിയത്, ഇത്ര എണ്ണത്തിന് എണ്ണി പറഞ്ഞത്. ഇതിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗണത്തിൽപ്പെടുന്നതിന് മാത്രമേ സർവനാമ സംജ്ഞ ഉള്ളൂ. അത് ഇത്രയും വലിയൊരു സംജ്ഞ ടി എന്ന് പറഞ്ഞതുപോലെ രണ്ടക്ഷരത്തിലാണെങ്കിൽ എത്ര ചെറുതായിരുന്നു, മാത്രാലാഭം ഉണ്ടാകത്തില്ലേ. പിന്നെ എന്തിനു ഇത്രയും വലിയൊരു സ്വപ്നം പറഞ്ഞാൽ, അത് പ്രാചീന ആചാര്യന്മാർ ഉപയോഗിച്ചിരുന്ന സ്വപ്നയെ പാണിനി. കാരണം അതൊക്കെ പ്രചരിച്ചു പോയി. പ്രചരിച്ചു പോയ ഒരു കാര്യത്തെ മാറ്റിക്കഴിഞ്ഞാൽ പഠിതാക്കളിൽ ആശയക്കുഴപ്പമുണ്ടാവും, എന്തായി പറയുന്നത്. എല്ലാവരും ഇതിനെ അംഗീകരിക്കണ്ടേ. പല ഗുരുകുലങ്ങളിൽ പോയി അവിടെയൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കണ്ടേ. അപ്പോൾ എല്ലായിടത്തും പുതിയ സ്വപ്നങ്ങൾ വെച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പ്രയാസം. അതുകൊണ്ട് പ്രചാരത്തിലിരുന്ന സ്വപ്നങ്ങൾ കുറച്ച് ദോഷങ്ങളുണ്ടെങ്കിലും, മാത്രാധിക്യം എന്ന ദോഷമുണ്ടെങ്കിലും പണിഞ്ഞു വിടത്തില്ല. ശരി, അത് വരുന്നോട്ടെ. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു പേര് വന്നത്. അല്ല, പണിഞ്ഞ് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ടി ഖൂ എന്നൊക്കെ പറഞ്ഞ് വളരെ ചെറിയ സംജ്ഞകളെ കഴിയുന്നതും ഉണ്ടാകും. അപ്പോൾ സർവാദികളിൽ പെട്ടോണ്ട് ഇവിടെ എന്തുവരും, സർവനാമ സംജ്ഞ വരും. സർവാദിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് വിശേഷിച്ചത്? അത് തദ്ഗുണ സംവിജ്ഞാന ബഹുവ്രീഹിയാണ്. സർവ ആദി എന്ന് പറയുന്നത് സർവശബ്ദം ഉൾപ്പെടെയുള്ള ഈ പറയുന്ന എല്ലാ ശബ്ദങ്ങളും. അതദ്ഗുണമാണെങ്കിൽ സർവശബ്ദത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതിന് ഉദാഹരണം പറഞ്ഞു, പീതാംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീതത്തി അമ്പരത്തെയും ഗ്രഹിക്കാം. സർവ ആദി എന്ന് പറഞ്ഞാൽ സർവയും ആദിയും ഗ്രഹിക്കാം. ചിത്രഭൂ എന്ന് പറഞ്ഞാൽ ചിത്രത്തെയും ഗോവിനെയും ഗ്രഹിക്കത്തില്ല. അതദ്ഗുണ സംവിജ്ഞാനമായ സർവ ആദി ഗ്രഹിക്കത്തില്ല. അങ്ങനെ കുഴപ്പം വരും. നമ്മളിവിടെ സർവേ കൂടെ ഗ്രഹിക്കാം. ഇപ്പൊ സർവ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇവിടെ സർവനാമസംജ്ഞ വരുന്നു. ഇപ്പൊ രാമശബ്ദത്തിന് സർവനാമസംജ്ഞ ഇല്ല, അതിന്റെ രൂപങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു, രാമഹരാമോ. അപ്പോ സർവനാമസംജ്ഞ വിധിച്ചു എന്ന് പറഞ്ഞ് രൂപം മാറണമെന്നില്ല. സർവനാമസംജ്ഞ വിധിച്ചതിന് ശേഷം ആ സംജ്ഞയെ ആധാരമാക്കി പാണിനി ഏതെങ്കിലും സൂത്രങ്ങളെ വിധിച്ചാലേ രൂപം മാറും. ഇപ്പൊ സർവാസർവം എന്ന് പറയുന്നിടത്തേക്ക് വേണ്ടി പാണിനി ഒരു സൂത്രം വിധിച്ചിലുണ്ട്, രൂപത്തിന് മാറ്റമില്ല. സർവനാമ സംജ്ഞ അവിടെ ഉണ്ടെങ്കിലും ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ജസ്റ്റിൽ വരുമ്പോഴോ അവിടെ പാണിനി പ്രത്യേകിച്ച് ഒരു സൂത്രത്തെ വിധിച്ചുകൊണ്ട് ഇവിടെ രൂപ മാറ്റം വരും. എന്താണ് ജസഹസി അതന്ത സർവനാമനോ ഇതും അംഗാധികാരമാണ്. ഏഴാധ്യായം കണ്ട അവിടെ ഉറത്തോണം അംഗാധികാരമാണ്. അപ്പൊ അതന്ത എന്ന് വെച്ചാൽ അതന്തമായ അംഗം എന്ന് നമ്മൾ അർത്ഥം മനസ്സിലായിക്കോണം. വാസ്തവത്തിൽ അത് ഇവിടെ എഴുതേണ്ടതാണ്, എഴുതിയിട്ടില്ല. തുടക്കക്കാർക്ക് അതൊക്കെ ആവശ്യമാണ്, നല്ലേ മനസ്സിലാകത്തുള്ളൂ ഇത് അതംഗമായ അംഗമാണ് എന്നുള്ളത്. പക്ഷെ അവിടെ എഴുതിയിട്ടില്ല. അംഗസ്വപ്നം എഴുതിക്കുന്ന സൂത്രം നമുക്കറിയാം ഏതാണ്, അസ്മാത് പ്രത്യേക വിധി തഥാതി പ്രത്യേക അംഗം, അദന്തമായ അംഗമാണ്. സർവ രാമശബ്ദം പോലെ തന്നെ പറയുന്നു സർവനാമനോ, അതിൽ നിന്നും വിധിച്ചിരിക്കുന്ന സർവനാമത്തിന്റെ അദന്ത സർവനാമനോ, അദന്തമായ സർവനാമത്തിൽ നിന്നും വിധിച്ചിരിക്കുന്ന ആ ജസ് സർവനാമത്തിന്റെ ജസ് പഞ്ചമ്യന്തമാണ്. അദന്തമായ സർവനാമത്തിൽ നിന്നും വിധിച്ചിരിക്കുന്ന ജസ്, ജസ എന്ന് പറഞ്ഞ ഏത് ഭക്തി, അതിന് ശീ വരുന്നു. ജസിന്റെ സ്ഥാനത്ത് ശീ വരുന്നു. അപ്പോ ഇവിടെ വരുന്നത് ശീയാണ് വരുന്നത്. ശീ ജസിന് ശീ വരുമ്പോ ഏ സൂത്രം വരും, ഏ സൂത്രത്തിന്റെ പ്രാപ്തിയുള്ളത് ആദ്യം വരുന്ന അലോന്ദ്യ, ആദ്യം വരുന്നത് അതിനെ ബാധിച്ചുകൊണ്ട് ഏത് വരും, അനേകാഴ്ചത്ത് സർവസ്യ. പക്ഷെ അവിടെ ഒരു തകരാറുണ്ട്, എന്താണ് ശീല സകാര ഇത്തായി ലോപിച്ചു പോകുന്ന ഏ സൂത്രപ്രകാരം, ഏ ലശക്കു അതദ്ധിത തദ്ധിതവർജ പ്രത്യാദ്യ ലസക്കവർഗ യഥാസ്യം സകാര ഇത്തായി ലഭിച്ചു. പിന്നെ ഏതുണ്ട്, അപ്പൊ ഇവിടെ അനേകാഴ്ച സർവസ്യ വരും. വരുമോ, എന്തുകൊണ്ട്, ഏത് അനേകല്ല ഉണ്ട്, സകാരം ലോപിച്ചു പോയാൽ അനേകല്ലാവുന്ന ചോദിച്ചത്. സർവാദേശം വരണമെങ്കിൽ എന്ത് വേണം, അനേകല്ലായിരിക്കണം അല്ലേ. ഇവിടെ അനേകല്ലാണെന്നാ ഞാൻ ചോദിച്ചത്. അനേകാലിൽ സർവാദേശമായി വരും, ഇവിടെ സകാരയുക്തായി ലോപിച്ചെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത് അനേകാലാണോ, അനേകാഴ്ച സർവസ്യ പ്രകാരം വരുമോ. ആ അപ്പോ അങ്ങനെ പറയുന്നു, ശകാരം ഇത്തായിട്ടുള്ള, അപ്പോ എങ്ങനെ വരും, ശിത്താണെങ്കിൽ സർവാദേശം വരും അല്ലേ. ശകാരം ഇത്താണെങ്കിൽ വരാം, അനേകാലായിരിക്കണമെന്ന് ഇല്ല. ഇപ്പൊ ജസ്സിന് ശീ വിരിക്കുമ്പോൾ ശകാര ഇത്താവും, ശകാര ഇത്താകുമോ എന്നുള്ളതാണ്. ഇത്താകും ഉറപ്പാണോ. ആ അതിന്റെ വൃത്തിയിൽ എന്താ പറയുന്നത്, സദ്യ പറഞ്ഞ പ്രത്യാദ്യ ർഗ. അപ്പോ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, പ്രത്യയത്തിന്റെ ആദിയിലുള്ള ശകാര ഇത്താവും. ഇവിടെ ഇപ്പൊ ഇതെന്ത് ചെയ്യുന്നു, ആദേശമായിട്ട് വിധിക്കുന്നു. അപ്പൊ ആദേശമായിട്ട് വിധിക്കുമ്പോ ശകാര ഇത്താവൂ. അത് വന്നു കഴിഞ്ഞാലേ പറ്റും, അതിനാദ്യം ആദേശം വരണ്ടേ. സർവാദേശം പറഞ്ഞെങ്കിൽ ആദ്യം എന്ത് വേണം, ചിത്താവണമെന്ന് പറഞ്ഞു. സർവാദേശമാവണമെങ്കിൽ എന്ത് വേണം? ചിത്താവണം. പറഞ്ഞു സ്ഥാനികത്വ വേണം ചിത്താവുന്നു. അത് ആദേശം വന്നല്ലേ പറ്റുമോ? വരും മുമ്പേ പറ്റുമോ? ഇവിടെ ആദേശം വന്നെങ്കിൽ എന്ത് വേണം? ചിത്താവണം. മനസ്സിലായോ? കുഴപ്പമായോ? ശാലോപിക്കണമെങ്കിൽ എന്ത് വേണം? അത് പ്രത്യയമാവണം. എങ്ങനെ പ്രത്യയമാവെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സാന്നിധ്യത്തിന് പ്രത്യയമാകും. സാന്നിധ്യത്തിന് പ്രത്യയമാവണമെങ്കിൽ എന്ത് വേണം? ആദ്യം ആദേശം വരണം. ഇപ്പം പറഞ്ഞ ചിത്തായോണ്ട് ആദേശം വരുമെന്ന് പരസ്പരാപേക്ഷ. മനസ്സിലായോ? കത്തുന്നില്ല. അന്യോന്യാശ്രയം വരും. അതായത് ഇവിടെ എന്താ പറഞ്ഞത്? ചിത്തായോണ്ട് സർവാദേശം വരും. ശരി, ചിത്താവണമെങ്കിൽ ദശക്വ തദ്ധതയിൽ എന്ത് പറഞ്ഞു? പ്രത്യയത്തിന്റെ ആദിയിലായിരിക്കണം. പക്ഷെ ഇത് ആദേശമാണ്. പ്രത്യയമാണോ? ആയിട്ടില്ല. ഇത് ആദേശം. പ്രത്യയം എന്ന് പറയുന്ന ആ അധികാരത്തിൽ വരുന്നതുമില്ല. ഇത് ആദേശമാണ്. അപ്പോ ആദേശം എന്ന് പറയുന്നത് പ്രത്യയമാകണമെങ്കിൽ എന്ത് വേണം? ആദേശം ആകണം, എന്നിട്ട് സ്ഥാനികത്വം വരണം. അപ്പൊ അത് കഴിഞ്ഞല്ലേ ആദേശമായി സ്ഥാനികത്വം വന്ന് കഴിഞ്ഞാലേ ഇത് പ്രത്യയമാവുള്ളൂ. അത് കഴിഞ്ഞല്ലേ പിന്നീട് ശകാരയുക്തമാവുള്ളൂ. ആദേശമായി കഴിഞ്ഞ് സ്ഥാനികത്വം വന്ന് ശകാരയുക്താവും. ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത്? ശിത്തായതുകൊണ്ട് സർവാദേശം വരുമെന്നു. അപ്പോൾ അത് ആദേശമാകുന്നതിന് മുമ്പ് ശിത്താകുമോ എന്നാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട്? ആദേശം ആകുന്നതിന് മുമ്പ് ശകാരം ഇത്തായിട്ട് അത് ശിത്താകുമോ എന്നാ ചോദിക്കുന്നു. എന്തുകൊണ്ട് അല്ല? പ്രത്യയത്തിന്റെ ആദിയിലല്ല. പ്രത്യയത്തിന്റെ ആദിയിലല്ലോ. എന്താ പറയുന്നത്? ഇത് ആദേശമാണ്. ആദേശത്തിന്റെ ആദ്യ ശിയുണ്ട്. അത് ശകാരത്തിൽ നിർത്താവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് പ്രത്യയമാവണം. പ്രത്യയമാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ആദേശം ആദേശമായി വന്ന് സ്ഥാനികത്വം വന്ന് ഇതിന് പ്രത്യയസഞ്ജ വരണം. വേണ്ടേ? അപ്പോൾ പ്രത്യയസഞ്ജ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്താവും. പക്ഷെ ആദേശം വരണമെങ്കിൽ എന്ത് വേണം? ഇത് ശിത്താവണം. അപ്പോ ഇത് ആദേശം വന്ന് പ്രത്യയസഞ്ജ വരുന്നതിന് മുമ്പ് ഇതിന് ചിത്താകാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നു. മനസ്സിലാകുന്നില്ല? ഇത്രയും വലിയ ചോദ്യം ഒന്നും നിങ്ങളുടെ അടുത്ത് ചോദിക്കണ്ടെന്നാണ് ഇനിയൊന്നും മനസ്സിലാവുന്നത്. ചിത്താകുന്നില്ല. എന്താ പേടിക്കുന്ന? എന്തുകൊണ്ട് ചിത്താകുന്നില്ല? പ്രത്യയമല്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ട് പ്രത്യയമല്ല? ആദേശമായാൽ എങ്ങനെ പ്രത്യയമാകും? ഇത്രയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ ഇത് ചിത്തായതുകൊണ്ട് സർവാദേശമാകത്തില്ല എന്ന് വ്യക്തമായല്ലോ. പിന്നെ എങ്ങനെ സർവാദേശം വരും? അനേക അല്ല. അനേക അല്ലായതുകൊണ്ട്. എന്തുകൊണ്ട്? ഇത് ആദേശമായി കഴിഞ്ഞ് സ്ഥാനികത്വം വന്ന് പ്രത്യയമാകുന്നത് വരെ ഇത് അനേകാലാണ്. അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഇത് അനേകാലത്വാൽ സർവാദേശ. അതാണ് അടുത്തെഴുതിയിരിക്കുന്നത്. വസ്തുത്തി നോക്കുക. അനേകാലത്വാൽ സർവാദേശ. അനേകാലായതുകൊണ്ട് സർവാദേശം വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ചിത്തായതുകൊണ്ടല്ല. അതവിടെ പറഞ്ഞില്ല, നമ്മൾ ഊഹിച്ചോണം. പകുതി പറഞ്ഞു, പകുതി അർത്ഥം നമ്മൾ ഗ്രഹിച്ചോണം. ഇവിടെ സർവാദേശം വരുന്നത് ചിത്തായതുകൊണ്ടല്ല, പിന്നെയോ അനേകാലില് ആയതുകൊണ്ടാണ്. കാരണം ഈ ആദേശത്തിൽ ശകാരവും ഈകാരവും ഉണ്ട്. അപ്പോൾ അനേക അല്ലാണ്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതുകൊണ്ട് വരുന്നു. അപ്പോൾ ഒരാളുടെ സംശയം വരും, ലസുക്കോ തദ്ധിതേ പ്രകാരം ശകാരം ഇത്താകുമല്ലോ, ഇത്തായ ശിത്തായതുകൊണ്ട് ആദേശം വന്നുകൂടെ അതാണ് ഇതുവരെ പറഞ്ഞത്. അത് സംഭവിക്കത്തില്ല. ഇതില സകാര യുക്താവണമെങ്കിൽ ലസക്വതദ്ധിതയെ പ്രവർത്തിക്കണം. അത് പറയുന്നത് പ്രത്യയത്തിന്റെ ആദിയിലുള്ള സകാരത്തിൽ നിസ്സഞ്ജ വരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈശിക്ക് പ്രത്യയസഞ്ജ വരണം. പ്രത്യയസഞ്ജ വരണമെങ്കിൽ ആദ്യം ഇത് ആദേശമാകണം. ജസ് പോയിട്ട് അവിടെ ശിവ് വരണം. വന്നു കഴിഞ്ഞാൽ സ്ഥാനിവത്വേന അതിന് പ്രത്യയസഞ്ജ വരും. അപ്പൊ സകാര യുക്താവും. അതിനു മുമ്പ് സിത്താകത്തില്ല. അതിനു മുമ്പ് ഇത് അനേകാലം തന്നെയാണ്. ശീന്നിരിക്കുമ്പോൾ ലശക്വതദ്ധിതയെ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇത് അനേകാലാണ്. ലശക്വതദ്ധിതയെ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇത് അനേകാലാണ്. അതുകൊണ്ട് സർവാദേശം വരുന്നു. ബാക്കിയുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞില്ല. നമ്മളത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിക്കോണം. അതാണ് വരദരാജ പണ്ഡിതർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും പറയണം. എന്താണ് അത്ര ആദേശപൂർവം സകാരസ്യ ഇസഞ്ജ നാസ്തി. ആദേശാനന്തരം ജസസ്ഥാനേ സി ഇതി ആദേശേ ജാതേ സ്ഥാനുവദാദേശോ അനൽവിദു ഇത്യനേന സ്ഥാനുവത്വേ സകാരസ്യ ഇസഞ്ജായ തസ്യ ലോഭോ ഭവതി. തദപൂർവം ആദേശാത് പൂർവം അസ്യ സിത്വ അഭാവ ലസക്വതദ്ധിതേത്യനേന സിത്വാർത്ഥം പ്രത്യയസജ്ഞ ആവശ്യകി. അത്ര ആദേശാപൂർവം പ്രത്യയസജ്ഞയാഹ അഭാവാ ആദേശാപൂർവം സകാരസ്യ ഇസഞ്ജാ ലോപാഭ്യാം വിനാ ഏവ സി ഇത്യത്ര അനേകാരത്വ സർവാദേശ. ഇത്രയും വിശദീകരിക്കണം. ഇത്രയും വിശദീകരിക്കേണ്ടത് നമ്മുടെ ജോലി. അതുകൊണ്ട് പറഞ്ഞു. എന്താണ് അനേകാലത്വ സർവാദേശ എന്ന് മനസ്സിലാക്കണം. അല്പം ചിന്തിച്ച് മനസ്സിലാക്കണം. രണ്ടു കാര്യങ്ങളേ ഉള്ളൂ. ഇതിന് ചിത്വം വരണമെങ്കിൽ ഇത് ആദേശമായി പ്രത്യയസഞ്ജ വന്ന് ചിത്വം വരും. പിന്നെ അത് നേരത്തെ ആദേശം വരുന്നതിന് മുമ്പ് അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇത് അനേകാലാണ്. രണ്ടാമത്തെ കാര്യം സി എന്ന് പറയുന്ന ആദേശം അനേകാലാണ്. അതുകൊണ്ട് സർവാദേശം വരുന്നു. അലവന്തിസി പ്രകാരം ജസിന്റെ അന്ത്യമായ സകാരത്തിന് വരാണ്ടാണ്. പക്ഷെ അത് ജസിന്റെ മുഴുവൻ സ്ഥാനത്തും വന്നിട്ട് ജസ് പോയി അവിടെ നിന്ന് വരും സി എന്നിരിക്കും. ഇനി സ്ഥാനത്തും വന്നു സകാരത്തിന് ലശക്പദ്ധിതെ ഇസഞ്ഞ വന്ന് തസ്യലോപ ലോപിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും? സർവ ഈ സർവ ഈ എന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വരും? ആത്മണ വരും. പ്രഥമയോഹോ പൂർവസവർണ വരത്തില്ലേ? എന്തുകൊണ്ട്? നാദിച്ചി പ്രഥമയല്ലേ ഇത്? പൂർവസവർണ ദീർഘം വരത്തില്ലേ? പക്ഷെ ഇവിടെ ഇച്ചിരിക്കുന്നോണ്ട് എന്ത് വരുന്നു? ഈ അല്ലേ ഇരിക്കുന്നു. നാതിച്ച് നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ഗുണം തന്നെ വന്നിട്ട് സർവേ സർവഹ സർവോ സർവേ. രാമശബ്ദം എങ്ങനെ? രാമഹ രാമോ രാമാഹ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രാമശബ്ദമാകുമ്പോ ആ രാമാഹ എന്ന് പറയും. സർവശബ്ദമാകുമ്പോ സർവേ സർവേ ബാലകാഹ എന്ന് പറയും. സർവനാമ ശബ്ദം ഉപയോഗിക്കും. സർവേ രാമാഹ എല്ലാ രാമന്മാരും അങ്ങനെ വരും. സർവം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാവരും എല്ലാവരും സർവം എന്ന് പറഞ്ഞു. ഇപ്പൊ 100 പേരുണ്ടെന്നിരിക്കട്ടെ. അവരെല്ലാവരെയും ചേർത്ത് നോക്കുക. സർവേ ബാലകാഹ 100 പേരെ പറയുകയാണ്. അപ്പോ സർവഹ എന്ന് പറയുന്നവനെ എവിടെ ഉപയോഗിക്കും? കൂടുതലുണ്ടടത്താണ് നമ്മൾ പറയുന്നത് സർവേ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ സർവഹ എന്ന് പറയുന്ന എവിടെ ഉപയോഗിക്കും? അവയവിയുടെ അവയവങ്ങളെല്ലാം പറയാൻ വേണ്ടി അവയവിയുടെ ഇത് ഇപ്പൊ 100 പേരുണ്ട്, 100 അവയവങ്ങളാണ്. അതിനെ പറയാൻ വേണ്ടി സർവേ എന്ന് പറഞ്ഞ പോലെ അതിനെ ഒരു കൂട്ടായിട്ട് സർവഹ ഗണഹ എന്ന് പറയാം. അത് തന്നെയാണ്. അതായത് ഒരു സമൂഹം 100 പേരുണ്ടെന്ന് വെച്ചോളൂ, ആ സമൂഹത്തിലെ ആ സമൂഹ വിവക്ഷയിൽ ഒറ്റയ്ക്ക് സമൂഹമായിട്ടെടുക്കുകയാണെങ്കിൽ പറയും എന്താണ് സർവഹ. അശ്വനിലെ ഓരോരോ വ്യക്തികളെയും ഗ്രഹിക്കണം. അതിനെ പറയും ഉദ്ഭൂത അവയവ വിവക്ഷ എന്ന് പറയും. ഉദ്ഭൂത അവയവ വിവക്ഷ, ഇതെല്ലാം വക്താവിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. പറയുന്ന ആളിന് ആ 100 പേരെയും പ്രത്യേകം പ്രത്യേകം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുകയാണെങ്കിൽ പറയും എന്താണ് സർവേ എന്ന് പറയും. അതിനാണ് ഉദ്ഭൂതം എന്ന് വെച്ചാൽ, ഉദ്ഭൂതം എന്ന് വെച്ചാൽ പ്രകടമായ അവയവത്തിന്റെ വിവക്ഷ. അങ്ങനെ വരുന്നിടത്ത് എന്ന് പറയും സർവേ എന്ന് പറയും. പഠിച്ച് ആ അവയവങ്ങളുടെ വിവക്ഷയില്ല. പിന്നെയോ അനുഭൂത അവയവ വിവക്ഷ, അവയവങ്ങളുണ്ടവിടെ, പക്ഷെ അതിൻ്റെ പറയുന്ന ആളിന് അതിൻ്റെ താല്പര്യമില്ല. പറയുന്ന ആൾ അതിനെ മുഴുവൻ സമൂഹമായിട്ടെടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ എന്ത് പറയും സർവഹ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ പറയാം എന്താണ് സർവഹ ബാലഹ. 100 പേരുണ്ടെങ്കിൽ അങ്ങനെ പറയാം സർവഹ ബാലഹ എന്ന് പറഞ്ഞാലും 100 പേരെയാണ്. സർവേ ബാലാഹ എന്ന് പറഞ്ഞാലും അത് തന്നെ. അപ്പൊ അവിടെ ഏകോചനമല്ലേ ഉപയോഗിച്ചു, കാരണം അവിടെ സർവഹ എന്ന് പറയുന്നുണ്ട്. ആ 100 പേരെയും വിവക്ഷിക്കുന്നുണ്ട്, പക്ഷെ അവരൊരു സമൂഹമായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് സർവശബ്ദത്തിന്റെ ഏകവചനവും ബഹുവചനവും അതുപോലെ ദ്വിവചനവും എല്ലാം പ്രയോഗിക്കുന്നത്. സർവ ബാല സർവോ ബാലോ സർവേ ബാലാഹ, രണ്ടിന്റെ വിവക്ഷയിൽ സർവോ ബാലോ അങ്ങനെ പ്രയോഗിക്കും. കൂടുതൽ വരുമ്പം സർവേ ബാലാഹ, അത് വിവക്ഷയ്ക്കനുസരിച്ചാണ്. അത് ജാതിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, വ്യക്തികളുടെ ബഹുത്വത്തെയാണ് വിവക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏകത്വം. ഒന്നുകിൽ അനേക വ്യക്തികൾ കൂടി ചേരുന്നതാണ് ഒരു സമൂഹം. സമൂഹത്തിന്റെ ഏകത്വത്തെ വിവക്ഷിച്ചാൽ ഏകവചനവും, വ്യക്തികളുടെ ബഹുത്വത്തെ വിവക്ഷിക്കുമ്പോൾ ബഹുവചനവും അങ്ങനെ. പിന്നെ ജാതിയിൽ ഏകവചനം പ്രയോഗിക്കുന്നതിന് വേറെ സൂത്രമുണ്ട്. ജാത്യാഖ്യായം ഏകസ്മിൻ ബഹുവചനം അന്യദരസ്യമാണ്. അതിന് വേറെ നിയമം പറയുന്നു, നമ്മൾ പഠിക്കും. ജാതു ഏകവചനമെന്ന് പറയും, ബഹുവചനം പറയാം, ഏകവചനം പറയാം. അപ്പോ സർവ സർവം എന്താണ് സർവോ സർവേ. ഇനി ബാക്കി എങ്ങനെ, നമ്മൾ രാമശബ്ദം പോലെ ഹേ സർവ, സർവശബ്ദാത് സു വിധി സംബോധന ജാതായ സു ഇത്യസ്യ സൂത്രം ഏകവചനം സംബുദ്ധി ഇത്യനേന സൂത്രേണ സംബുദ്ധി സംജ്ഞായ സർവസു ഇത്യത്ര ഉപാരിചി സഞ്ജേ ലോപേ. പിന്നെ സർവസു ഇത്യത്ര സൂത്രം ഏം ഹ്രസ്വാദ് സംബുദ്ധേ ഇത്യനേന സംബുദ്ധിലോപേ സംബുദ്ധിലോപേ മറന്നുപോയോ? ആ സംബുദ്ധിലോപേ ഹേ സർവ, ഹേ സർവ സർവസർവ ഔട്ട് ഇത്യത്ര ടകാരസ്യ ഇസഞ്ജ്ഞായാലോപേ സർവ സർവ ഔ ഇതി ഏകശേഷേ സർവ ഔ ഇത്യത്ര വൃദ്ധിരേജിത്തിനേന വൃദ്ധൗ ഹേ സർവോ ഹേ സർവജസ് ഇത്യത്ര അനുബന്ധകാര്യേ സർവ അസ് സർവ സർവ സർവ അസ് ഇത്ര ഏകശേഷേ സർവ അസ് ഇതി സ്ഥിതേ ജസീത്യനേന സി ആദേശേ സർവ ഈ ഇതി സ്ഥിതേ ഗുണേ സർവേ ഹേ സർവേ. ഇവിടെ സി എന്ന ദീർഘമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഹ്രസ്വമല്ല, ഹ്രസ്വം വന്നാലും ഗുണം വന്നാൽ സർവേ എന്ന് കിട്ടും, പക്ഷെ സി ഇനി അടുത്ത സ്ഥലങ്ങളിൽ അതിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ദീർഘമായിട്ട് പറഞ്ഞിരിക്കുന്നത് സി എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത് സർവ അം ഇത്യത്ര കേന സൂത്രേണ ഭവിതവ്യം അമിപൂർവ ഇത്യനേന പൂർവരൂപേ സർവം സർവ ഔ ഇത്യത്ര വൃദ്ധിരേന വൃദ്ധ ജാതായ സർവ സസ് ഇത്യത്ര അനുബന്ധലോപേ സർവ സർവ സർവ അസ് ഇത്യത്ര സ്വരൂപാണാം ഏകശേഷേ ഗോഭക്തു ഇത്യനേന ഏകശേഷേ സർവ അസ് ഇത്യത്ര കേന സൂത്ര ഭവിതവ്യം അത്ര പ്രഥമയോ പൂർവസവർണ ഇതി പൂർവസവർണ ദീർഘേ ജാതേ സർവാസ് ഇത്യത്ര കേന സൂത്രേണ ഭവിതവ്യം തസ്മാത് ശസോ ന പുംസി ഇത്യനേന നത്വേ സർവാൻ ഇത്യത്ര നകാരസ്യ ഇസ്സഞ്ജ തസ്മാൻ ന ഭവതി ന ഇസ്സഞ്ജ തസ്മാൻ ന ഭവതി ന വിഭക്തൗ തസ്മാ തസ്മാത് ചസോ ന പുംസി ഇത്യനേന നകാരാദേശേ ജാതേ നകാരസ്യ ഇസ്സഞ്ജ ന ഭവതി ന വിഭക്തൗ തസ്മാ. തദർത്ഥം അത്ര വിഭക്തിസജ്ഞ കേന സൂത്രേണ സിദ്ധ്യതി വിഭക്തിശാസ്ത്യനേന വിഭക്തിസജ്ഞായ വിഭക്തിസജ്ഞ അത്ര സസ് ഇത്യസ്യൈവ സിദ്ധ്യതി നകാരസ്യ കഥം സിദ്ധ്യതി സ്ഥാനികത്വേന വിഭക്തിസജ്ഞായ വിഭക്തിസ്തത്വാ തസ്യ നകാരസ്യ ന വിഭക്തൗ തുസ്മായത്തിനേന നിഷേധേ സർവാൻ ഇതി സിദ്ധ്യതി. സർവട്ടാ ഇത്യസ്യ സർവശബ്ദസ്യ അംഗസജ്ഞായാം കേന സൂത്രേണ ടാംഗസിംഹസായ ഇത്യനേന ന അംഗസജ്ഞ കേന സൂത്രേണ യസ്മാത് പ്രത്യവിധി തദാദി പ്രത്യയംഗം ഇത്യനേന അംഗസജ്ഞായാം അദന്ത അംഗത്വാത് കേന സൂത്ര ടാംഗസിംഹസാം ഇനസ്യാഹ ഇത്യനേന ടാ ഇത്യസ്യ ഇന ആദേശേ സർവ ഇന ഇത്യത്ര ആഗുണ ഇത്യനേന ഗുണേ ജാതേ സർവേ ന ഇത്യത്ര അട്ടുപ്പാന്നും വ്യവായിപി ഇത്യനേന സർവ അത്ര സാരൂവ വകാര സാരൂവ വകാരാത് പൂർവം രേഭമസ്തി അസ്തി രേഭാതുപരി സ്ഥിതസ്യ വകാരസ്യ അടുത്വാ സർവ അട ഉപരി സ്ഥിതസ്യ ഏകാരസ്യാവി അടുത്വാ സർവേ ന ഇത്യത്ര നകാരസ്യ അനേന സൂത്രേണ നത്വേ ജാതേ സർവേണ ഇതി ഭവതി. ഏവം സർവാൻ ഇത്യത്ര നത്വം ന ഭവതി കസ്മാത് ന പദാന്തസ്യ ഇതി നിഷേധാ പദാന്ത നകാരസ്യ നിഷേധേ ജാതേ സർവാനിത്യേവ ഭവതി ഇന്ദു അത്ര സർവേണ ഇത്യത്ര നകാരസ്യ ന പദാന്തസ്യ ഇതി നിഷേധ കസ്മാത് ഹേതോ ന ഭവതി. നകാരസ്യ പദാന്തത്വ അഭാവ അത്ര നകാരോപരി അകാരസ്യ പദാന്തത്വാത്തത്പൂർവസ്യ നകാരസ്യ നത്വം ന ഭവതി സർവേണ സർവാഭ്യാം സർവസർവാഭ്യാം ഇതി ദ്വിത്വവിവക്ഷായാം ഭ്യാമിജാതേ ഏകശേഷേ സർവാഭ്യാം ഇത്യത്ര അദന്ത അംഗത്വാത് വിഭക്തൗ പരേ ദീർഘേ ജാതേ സർവാഭ്യാം തദനന്തരം സർവൈഹി ഇത്യത്ര സർവ സർവ സർവാഭിസ് ഇത്യത്ര ഏകശേഷേ സർവാഭിസ് ഇതി സ്ഥിതേ സർവശബ്ദാത് പരി സ്ഥിതസ്യ ഭിസ് ഇത്യസ്യ അതോ ഭിസ് ഐസ് ഇതനേന പൂർവ സ്ഥിതസ്യ സർവശബ്ദസ്യ ഹ്രസ്വ അകാരാന്തത്വാത് തദ് ഉപരിസ്ഥിതസ്യ ഭിസ് ഇത്യസ്യ ഐസ് ആദേശേ അനേകാത്വാത് സർവാദേശേ ജാതേ സർവ ഐസ് ഇത്യത്ര സുപ്തിംഗന്ധം പദം ഇത്യനേന പദത്വാ അത്ര ഭിസ് ഇത്യത്ര ഐസ് ആദേശി ജാതെ ഐസ് ഭിസ് സർവ ഐസ് ഇത്യത്ര കേന സൂത്രേണ പദവിയും വൃദ്ധിരേജി ഇത്യനേന വൃദ്ധി ജാതെ വൃദ്ധൗ സർവൈസ് ഇത്യത്ര പദത്വാ സകാരസ്യ ഋത്വേ ഖരവസാനയോർവിസർജനീയേന വിസർഗേ സർവൈഹി സർവശബ്ദസ്യ ചതുർത്ഥീ ഏകവചനെ കിം രൂപം സിദ്ധ്യതി സർവസ്മൈ സർവായ അല്ല സർവസ്മൈ അതിന് എന്താണ് വേണ്ടത് സർവ ബാക്കിയെല്ലാം പഴയതുപോലെ സർവശബ്ദാത് ഇങ് ടാഭ്യാം ബിസ് ഞേഭ്യാം ബിസ് ഞേ സർവ ഞേ ഇതി സ്ഥിതേ ഞേർ യ ഇതി പ്രാപ്തായാം അസ്യ സർവശബ്ദസ്യ സർവാദിഗണ അന്തർഗതത്വാത് സർവനാമ സപ്ജ്ഞാത്വാത് സർവനാമനഃ സ്മൈ അടുത്ത സൂത്രം സർവനാമനഃ സ്മൈ അതഃ സർവനാമനോ ഞേ സ്മൈ ഇവിടെയും പഴയതിലെടുത്തോണം അദന്തമായ അംഗമായ സർവനാമത്തിന്റെ പരത്തിലിരിക്കുന്ന നീ എന്ന് വെച്ചാ ഏത് വ്യക്തി നീ എന്ന് പറയുന്നതിന്റെ ഷഷ്ടി ആ നീക്ക് എന്തോ ഒരു സ്മൈ വരും നീ എന്ന് പറയുന്നതിന്റെ കകാരയുക്താവും ലോപിക്ക് ശേഷിക്കുന്ന എന്താണ് നീ ഏകാരത്തിന് എന്തുവരും സ്മൈ സ്മൈ വരുമ്പോ സർവ സ്മൈ സർവസ്മൈ സർവ സ്മൈ സ്മൈ എന്ന് പറയും സർവസ്മൈ എന്നിരിക്കുന്നിടത്ത് അവസാനം ഇരിക്കുന്ന വർണ്ണം ഏതാണ് ഐ സർവസ്മൈ എന്ന് പറയും പിന്നെ സർവാഭ്യാം സർവ സർവഭ്യാം ഇത്യത്ര ഏകശേഷേ സുപി ച ഇത്യനേന ദീർഘേ സർവാഭ്യാം സർവഭ്യസ് സർവഭ്യസ് ഇത്യത്ര സർവശബ്ദസ്യ അദന്ത അംഗത്വാ പരത്ര ബഹുവചനെ ജലി ഞേഭ്യാം ഭ്യസ് ഭ്യസി ഇതി സ്ഥിതേ ബഹുവചനമാണ് ജലുമാണ് ഏത് സൂത്രം വരും ബഹുവിനെ ജല്യേ നിത്യനേന പൂർവ സ്ഥിതസ്യ സർവശബ്ദസ്യ അന്തിമ അകാരസ്യ ഏത്വേ ജാതേ സർവേഭ്യസ് ഇത്യത്ര സുപ്തിംഗന്ധം പദം ഇത്യനേന പദത്വാത് ഋത്വേ വിസർഗേ ച സർവേഭ്യഹ. പഴയതുപോലെ തന്നെ അവിടെയെങ്കിലും വ്യത്യാസമില്ല. ഇവിടെ എല്ലായിടത്തും സർവനാമസപ്ഞയുണ്ട്. പക്ഷേ സർവനാമസപ്ഞ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും വിരിക്കുന്നില്ല. അതുകൊണ്ട് സർവനാമസപ്ഞ ഉണ്ടെങ്കിലും സർവേഭ്യ എന്ന് തന്നെ ഒരു രാമേഭ്യ എന്ന് പറഞ്ഞ പോലെ പഞ്ചമിയിൽ എങ്ങനെയാണ് സർവശബ്ദത്തിന്റെ രൂപം? സർവസ്മാത്, അതാദ്യം അറിഞ്ഞിരിക്കണം. സർവസ്മാതെന്നാണ്. അപ്പൊ സർവശബ്ദാത് പ്രാതിപേദ സഞ്ജായ സ്വദ്വിത്വത്തു സുഭയത്തിനേകവചനാദി സപ്ന സിദ്ധോ ദ്വേകയോർ ദിവനേകവനെ ഏകത്വപുരുഷായ സർവ നസ് ഇതി സ്ഥിതി നകാരസി സഞ്ജായാം കേനസൂത്രേണ നസി കേനസൂത്രേണ ടാങ്ങസിംഗസാമിനാശയായത്തിനേന. അതുകൊണ്ടാണ് ഐസഞ്ജ വരുന്നത്. ലശത്വദ്ധിതയത്തിനേന ഐസഞ്ജയാൻ ലോപേ സർവ അസ് ഇക്കാരസ്യാപിസഞ്ജയാൻ ലോപേ സർവ അസ് ഇത്യത്ര ടാങ്ങസിംഗസാം ഇനാസ്യാ ഇതി പ്രാപ്തായാം സർവ നസിംഗ്യോ സ്മാത് സ്മിനൗ ഇത്യനേന സ്മാത് ഇത് സിദ്ധ്യതി. ഇവിടെ ടാങ്ങസിംഗസായനാസ്യാ പ്രകാരം വരാമോ? ടാങ്ങസിംഗസാ മിനാസ്യാ എന്നുള്ള സൂത്രം ഇവിടെ പ്രവർത്തിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അത് പ്രവർത്തിക്കാം. അത് പ്രാപ്തമാകുമ്പോൾ അടുത്ത സൂത്രം വരുന്നു. അത് പ്രവർത്തിക്കാം. പക്ഷെ അതിനെന്ത് ചെയ്യുന്നു? അപവാദമായി വരുന്നു. അസി യോഹോ സ്മസ്മിനോ അധഃ സർവനാമിന ഏതയോഹോ ഏതോ സ്തഹ. ഇതും പഴയതുപോലെ തന്നെ അതന്തമായ സർവനാമത്തിൽ നിന്നും വിധിച്ചിരിക്കുന്ന ഏതയോഹോ അസി യോഹോ. ഗസി എന്ന് പറയുന്ന ഏതാണ്? പഞ്ചമേകനം. ഞീ എന്ന് പറയുന്നതോ സപ്തമേകനം. ഗസി ഞീ രണ്ടിനെയും ദ്വന്ദ്വ സമാസത്തിൽ ഷഷ്ടി ദിവജനത്തിലാണ് ഗസിങ്യോഹോ എന്ന് വരുന്നത്. ഗസിങ്യോഹോ എന്ന് പറഞ്ഞാൽ ഗസ് എന്ന് പറയുന്ന ഗസി എന്ന് പറയുന്ന പഞ്ചമിക്കും ഞീ എന്ന് പറയുന്ന സപ്തമിക്കും ഇവിടെ എടുത്തോണ യഥാസംഖ്യം ക്രമാത് ഏ സൂത്രപ്രകാരം യഥാസംഖ്യം അനുദേശ സമാന സ്മാത്ത് സ്മിന്നും വരും. ഇപ്പൊ പഞ്ചമിയിൽ എന്തുവരും? സ്മാത്ത്. സപ്തമിയിൽ എന്തുവരും? സ്മിന്ന്. അപ്പൊ അവിടെ ഇരിക്കുന്ന അങ്ങസി പോയിട്ട് അതിന്റെ സ്ഥാനത്ത് എന്തോന്നു? സ്മാത്ത്. സർവ സ്മാത്ത്. സർവസ്മാത്ത് എന്ന് വരുന്നു. ഇപ്പൊ തകാരത്തിന് നിസ്സഞ്ജ വരുന്നില്ല. എന്തുകൊണ്ട്? നവിഭക്തു തുസ്മാത്. സ്മാത്തിന് എങ്ങനെ വിഭക്തസഞ്ജ വരും? സ്ഥാനികതാദേശപ്രകാരം സ്ഥാനികത്വേന എന്തുവരും? വിഭക്തസഞ്ജ വരുന്നു. നവിഭക്തു തുസ്മാത് പ്രകാരം നിഷേധിക്കുന്നു. സ്മാത് എന്ന് വരുന്നു. ഇവിടെ സർവസ്മാത് എന്നിടത്തിന് നേരത്തെ പഠിച്ച സൂത്രം കൂടെ വരുന്നു. മുമ്പ് പഠിച്ച സൂത്രം ജലാഞ്ചിശുവന്തി വരാം. വന്നോട്ടെ. വാവസാനേ ഇപ്പൊ രണ്ട് രൂപം വരത്തില്ലേ? സർവസ്മാത് സർവസ്മാത് രണ്ട് രൂപം വരും. ഇതിപ്പോ പഞ്ചമി. പഞ്ചമി ദിവനത്തില് സർവാഭ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവശബ്ദാത് സ്വദ്വിത്വത്യു ദ്വിത്വപേക്ഷായാം ഭ്യാം ഇതി ജാതെ ഏകശേഷേ സർവഭ്യാം ഇത്യത്ര സുപി ച ഇത്യനേന ദീർഘേ സർവാഭ്യാം. ഇവിടെയും സർവനാമസഞ്ജയുണ്ടെങ്കിലും പ്രത്യേകിച്ച് സൂത്രങ്ങളൊന്നും വിധിക്കുന്നില്ല. അതുകൊണ്ട് രാമശബ്ദം പോലെ. അടുത്ത് സർവേഭ്യ സർവശബ്ദത്തിൽ നിന്നും ബസ് വരുന്നു. ബഹുവനെ ശല്യ തേത്വം വന്നു. ഋത്വ വിസർഗം വന്നു. സർവേഭ്യ ഇവിടെയും സർവനാമസജ്ഞമുണ്ട്, പക്ഷെ വിശേഷസൂത്രമൊന്നും വിധിക്കുന്നില്ല. ഷഷ്ടി ഏകവാനത്തിൽ സർവ എങ്ങനെയാ രൂപം വരുന്നത്? സർവസ്യ. അപ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്കറിയാം. സർവശബ്ദ അത് ഏകന വിവക്ഷായാം മസ് ഇതി സ്ഥിതേ അതന്ത അംഗത്വ കേന ആ യസ്മാത് പ്രത്യവേദി തദാതി പ്രത്യേക അംഗമിത്യനേന അംഗസഞ്ജായ ടാംഗസിംഹസാം ഹിനാസ്യത്യനേന സ്യ ഇതി ജാതേ സർവസ്യ സർവസ്യ അത്ര സകാരസ്യ ഷത്വം ന ഭവതി കസ്മാത് ഷത്വം ഷത്വം അട്ടുപ്പാം ഇതി സൂത്രം നത്വാർത്ഥം ഷത്വം കസ്മാത് ന ഭവതി ഇൻ കവർക്ക ഭ്യാം പരത്വഭാവ സകാരസ്യ സകാരസ്യ ഇൻ കുഭ്യാം പരത്വഭാവാത് ഷത്വം നാസ്തി സർവസ്യ സർവ ഓസ് ഇത്യത്ര സർവശബ്ദസ്യ അദന്ത അംഗത്വാത് ഓസി ജാതേ കേന സൂത്രേണ ഓസി ജാതിത്യനേന കിം ഭവതി ഓസിച്ച ഏകാരാദേശാദേശോ ഇതെല്ലാം പഴയതുപോലെയാണ്, അതുകൊണ്ട് വിശേഷിച്ചൊന്നുമില്ല. രാമശബ്ദം പോലെ തന്നെ സർവഓസെന്നിരിക്കുമ്പോൾ സർവശബ്ദത്തിന് സർവനാമസഞ്ജയുണ്ടോ? ഉറപ്പാണോ? ഉണ്ടോ? സർവഓസെന്നിരിക്കുമ്പോൾ സർവശബ്ദത്തിന് സർവനാമസഞ്ജയുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. പക്ഷെ രൂപമാറ്റം വരുന്നില്ല. എന്തുകൊണ്ട്? വിധിയില്ല. അടുത്ത് സർവ ആ ഇത്യത്ര ശബ്ദ സർവസ്യ സർവശബ്ദസ്യ സർവാദീനി സർവനാമാനി ഇത്യനേന സർവനാമസജ്ഞായാം ജാതായാം സർവ സർവ സർവ ആം ഇത്യത്ര ബഹുത്വവൃക്ഷായാം ബഹുഷു ബഹുവചനം ഇത്യനേന ആം ഇതി ജാതേ സർവാണാം ഏകശേഷ ഏകവിഭുത്വ ഇത്യനേന ഏകശേഷേ സർവ ആം ഇത്യത്ര കേന സൂത്രേണ ഭവിതവ്യം പ്രസ്തുനദ്യാവോ നുട്ട് ഇതി പ്രാപ്തേ അത്ര സർവേഷാം ഇതി രൂപസിദ്ധ്യർത്ഥം തം പ്രബാധ്യ ആമി സർവനാമനഃ സുട്ട് അവർണാന്താത്പരസ്യ സർവനാമനോ വിഹിതസ്യ ആമഹ സുടാഗമഃ സ്യാത് യത്വഷത്വേ സർവേഷാം. ഇവിടെ എന്താ പറയുന്നത്? ആമി സർവനാമന സുട്ട് അവർണാന്താത് പരസ്യ രണ്ട് കാര്യങ്ങൾ ഇത് അല്പം വളച്ചു തിരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതുവരെയാണ് മേളിൽ വരുന്ന എല്ലാ സ്ഥലത്തും അർത്ഥം ഇങ്ങനെ തന്നെ. അത് എന്തിനങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇപ്പൊ ചിന്തിക്കേണ്ട. ഇപ്പോ അതിന്റെ നേരർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ വളച്ചെഴുതിയതിന്റെ വളഞ്ഞ അർത്ഥത്തിലേക്ക് ഇപ്പൊ പോകണ്ട. ഇത്രയും മനസ്സിലാക്കുക, അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. എന്താണ് അപർണാന്താത് പരസ്യ? ഇത് ഏതിന്റെ വിശേഷണമാണ്? ആമഹ എന്ന് പറയുന്നതിന്റെ വിശേഷണമാണ്. ശ്രദ്ധിച്ചോണം, തെറ്റുകളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ. അപർണാന്താത് പരസ്യ ആമഹ. ഇതിനു മറ്റൊരു വിശേഷണം കൂടെ ഉണ്ട്. എന്താണ്? സർവനാമനോ വിഹിതസ്യ. അപ്പൊ ആമിന് രണ്ട് വിശേഷണങ്ങളാണ്. ഈ ആമെന്ന് പറയുന്നത് എന്താണ്? ആ ഷഷ്ടി ബഹുവന പ്രത്യയം. ആമന് രണ്ട് വിശേഷണമാണ്. ഒന്നെന്താ പറയുന്നത്? അവർണാന്താത് പരസ്യ. അവർണാന്തത്തിന്റെ പരത്തിലായിരിക്കണം. അവർണാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് അംഗാധികാരമാണ്. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? അവണ്ണാന്താത് അങ്കാത് പരസ്യ, അതൊന്ന് ഒരു കണ്ടീഷൻ. അടുത്തത് സർവനാമനോ വിഹിതസ്യ, സർവനാമത്തിൽ നിന്നും വിധിച്ചിട്ടുള്ളത് എന്ത്? ആം. അപ്പൊ ആം എങ്ങനെയൊക്കെ ആയിരിക്കണം? ഒന്ന്, അത് അവർണാന്തമായ അംഗത്തിന് പരത്തിലായിരിക്കണം. മറ്റൊന്നത് സർവനാമത്തിൽ നിന്നും വിധിച്ചതുമായിരിക്കണം. അങ്ങനെ പറയുന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഏതേഷാം തുടങ്ങിയ ശബ്ദങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകേണ്ട, നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് മനസ്സിലാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? സർവ ആമെന്നിരിക്കുന്നു. ഇവിടത്തെ ആദ്യം പറഞ്ഞ കണ്ടീഷൻ ഒത്തുവരുന്നു നോക്കാം. അവർണാന്താത് പരസ്യാമഹ, സർവ ആമെന്നിരിക്കുമ്പോൾ അവർണാന്തമായ അംഗത്തിന്റെ പരത്തിലാണ് എന്തിരിക്കുന്നത്? ആം. ശരിയാണല്ലോ. അവർണാന്തമായ അംഗത്തിന്റെ പരത്തിലാമിരിക്കുന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, വരുന്നുണ്ടോ നോക്കും. സർവനാമനോ വിഹിതസ്യ, സർവനാമത്തിൽ നിന്നും വിധിച്ചതാണ് ഏത്? ആം. ഏത് സൂത്രപ്രകാരം? ഏത് സൂത്രപ്രകാരം വിധിച്ചോ? ഏത്? പ്രത്യേക പരസ്യ സോജസ് ഞാൻ പ്രാതിപതിക, ഇതെല്ലാം അല്ലേ വിധിക്കുന്നത്? സർവനാമത്തിന്റെ പരത്തിൽ ആമിന് വിധിച്ചേ സൂത്രം സോജസ് ഞാ പ്രാതിപതിക പ്രത്യേക പരസ്യ, എല്ലാം കൂടെ ചേർന്നല്ലേ? അതല്ലേ പറഞ്ഞത്, ഞാ പ്രാതിപതിക പ്രത്യേക പരസ്യ സൂജസ്. ഇത്രയും കൂടെ കൂടി ചേരുമ്പോൾ എന്തുവരും? ആമെന്ന് പറയുന്ന ഇവിടെ വരും, സർവനാമത്തിന്റെ പരത്തിൽ വരും. സർവനാമമായ പ്രാതിപതിയും ആകത്തില്ലേ? ആകത്തില്ലേ? സർവനാമമാകുമ്പോൾ അത് പ്രാതിപതിയും അല്ലാതെ ആകുമോ? പിന്നെ സർവാധീന സർവനാമം എന്താ ചെയ്തത്? അതാണോ ആമിന വിധിച്ചത്? അത് പിന്നെ എന്ത് ചെയ്തു? അത് ഇത്രയേ ഉള്ളൂ. സർവാദി ശബ്ദങ്ങൾക്ക് സർവനാമ സംജ്ഞ വിധിച്ചതേ ഉള്ളൂ. അത് പ്രത്യേകമൊന്നും വിധിക്കുന്നില്ല. അത് പ്രത്യേകങ്ങളൊന്നും വിധിക്കാനതിന് ശേഷിയില്ല. അതെന്ത് പറയും? ഇത് സർവനാമമാണ്. പ്രത്യേകങ്ങൾ വിധിക്കണമെങ്കിൽ ഏത് സൂത്രം വേണം? സൂജസ് ഞാ പ്രാതിപതിക പ്രത്യേക പരസ്യ, ഇതെല്ലാം ചേർന്നാല് പ്രത്യേകം പരത്തി വരും. അപ്പൊ എന്ത് വരുന്നു? സർവ സർവ സർവ ആമെന്ന് വരുന്നു. അങ്ങനെ വരുമ്പോൾ സർവാധീന സർവനാമം എന്ത് പറയുന്നു? ഈ ഇരിക്കുന്ന സർവ സർവനാമമാണ്. അപ്പൊ സർവനാമത്തിന് ആദ്യം കിട്ടുന്ന ഏത് സർവനാമസഞ്ജയാണോ പ്രാതിപസഞ്ജയാണോ? പ്രാതിപസഞ്ജ വരുന്നു, പ്രത്യയങ്ങൾ വരുന്നു, പിന്നെ ഇനി എത്ര അംഗസഞ്ജ വന്നില്ലേ? അതുകൊണ്ടാണോ പ്രത്യയം പരത്തി വന്നത്? അല്ലല്ലോ. അംഗസഞ്ജ വന്നു, ഇനി അതുകൊണ്ടാണ് പ്രത്യയം വന്നതെന്ന് പറയാൻ പറ്റും? അതുകൊണ്ടല്ല. അവിടെ പല സഞ്ജകളുമുണ്ട്. അംഗസഞ്ജയുണ്ട്, പ്രാതിപസഞ്ജയുണ്ട്, സർവനാമസഞ്ജയുണ്ട്. പക്ഷെ പ്രത്യേകം പരത്തിൽ വരണമെങ്കിൽ പുസ്തകത്തിലിരിക്കുന്നതിന് ഏത് സഞ്ജ വരണം? പ്രാതിപത്യ സഞ്ജ വരണം. പ്രത്യേകം വിധിക്കണമെങ്കിൽ ഏത് സൂത്രങ്ങൾ വേണം? ഈ എല്ലാ സൂത്രവും വേണം. ഇപ്പൊ സർവനാമത്തിൽ നിന്നും ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇല്ലെങ്കിൽ മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം കുഴഞ്ഞു മറിയും. മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കുറച്ചാണെങ്കിലും അത് വ്യക്തമായി ധരിച്ച് മുമ്പോട്ട് പോകണം. അപ്പൊ സർവശബ്ദത്തിന്റെ പരത്തിൽ വിധിച്ചതാണാമ്, അതന്തമായ അംഗത്തിന്റെ പരത്തിലാണ് ഇപ്പൊ സർവ ആം എന്നിരിക്കുമ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സുഡ് ആഗമഹ. ഇവിടെ സൂത്രത്തിൽ ആമി സപ്തമ്യന്തമാണ്. സർവനാമ്നഹ ഏതെന്തമാണ്? സർവനാമന സൂക്ഷിച്ച് നോക്കിയിട്ട് പറയണം. പഞ്ചമി എന്തുകൊണ്ട്? ഇവിടെ നോക്കിയറിയാമല്ലോ, അവർണാന്താ എന്ന് പറഞ്ഞില്ലേ. സർവനാമന അവർണാന്താ സർവനാമന പരസ്യ പറയുന്നില്ലേ. അപ്പൊ അവർണാന്താ സർവനാമന അവർണാന്തമായ സർവനാമത്തിൽ നിന്നും പഞ്ചമി എന്താണ്? അവർണാന്താത് എന്ന് പറയുന്ന ഏത് വ്യക്തി എന്താണ്? നമ്മൾ രാമാത്ത് പഠിച്ച ഇനി എന്താ സംശയം? പഞ്ചമി എന്താണ്? സർവനാമന രൂപം പഠിച്ചിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. സർവനാമനഹ എന്നുള്ള രൂപം പഠിച്ചോ? അപ്പോ അവർണാന്താത് കണ്ടാ അറിയാം, വിശേഷണ വിശേഷങ്ങൾ സമാനഭക്തിയാണ്, പഞ്ചമ്യന്തമാണ്. ആമി എന്ന് പറയുന്നത് സപ്തമ്യന്തമാണ്. പഞ്ചമ്യന്തു സപ്തമ്യന്തും വരും, വേദസൂത്രം വരും. തസ്മാദിത്യുത്തരസ്യ തസ്മിൻ നിർദ്ദിഷ്ട പൂർവശ്യ, രണ്ടും വരുമ്പോ ഏത് വരും? ഏതാണ് സൂത്രം എന്ത് വരുന്നു രണ്ടും വരുമ്പോ? ആ ബാക്കിയോട് പറഞ്ഞു, ഉഭയ നിർദ്ദേശേ പഞ്ചമീ നിർദ്ദേശോ ബലിയാൻ അല്ലേ. അപ്പൊ തസ്മാദിത്യുത്തരസ്യ എന്ന് വരും. അപ്പോ ഇവിടെ വിധിക്കുന്ന സുട്ട് ഉത്തരത്തിന് വരും. ഉത്തരത്തിലിരിക്കുന്ന ഏതാണ്? ആമ. ആമിന് വരും. അപ്പൊ സൂത്രത്തിൽ ആമി എന്നുള്ളതിന് ഇവിടെ ആമിന് വരും എന്ന് കാണിക്കാൻ വേണ്ടി വൃത്തിയിൽ ആമഹ എന്ന് സൃഷ്ടിയാക്കി. സൂത്രത്തിൽ ആമി എന്നാണ്, വൃത്തിയിൽ എങ്ങനെയാണ്? ആമഹ. ആമഹ സുട്ട് എന്ന് വരാൻ കാരണം എന്താണ്? സൂത്രത്തിലൊരു പഞ്ചമ്യന്തമുണ്ട്, ഒരു സപ്തമ്യന്തമുണ്ട്. സപ്തമ്യന്തം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും തസ്മിന്നെ നിർദ്ദിഷ്ടേ പൂർവസ്യ. പഞ്ചമ്യന്തം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കും തസ്മാതി ഉത്തരസ്യ. ഇവിടെ വരുന്നു കൺഫ്യൂഷൻ. നമ്മുടെ കയ്യിൽ അത് സ്ഥിരമുള്ള സാധനമാണ്. ഇവിടെ ഇപ്പോൾ കൃത്യമായിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കി. അപ്പോഴാണ് പറയുന്നത് പരിഭാഷ, ഉഭയ നിർദ്ദേശേ പഞ്ചമീ നിർദ്ദേശോ ബലിയാൻ. അപ്പോൾ പഞ്ചമീ നിർദ്ദേശത്തെ എടുത്തു കഴിഞ്ഞാൽ പരത്തിലിരിക്കുന്നതിന് വരണം. പരത്തിലെന്തിരിക്കുന്നു? ആമ. ആമിന് സുട്ട് വരണം. അതിനു വേണ്ടിയിട്ട് അത് വ്യക്തമാക്കി തരാൻ വേണ്ടി പറഞ്ഞു ആമഹ സുട്ട്. അപ്പൊ സുട്ടിനാണ്, സുട്ട് വരുന്ന ആമിനാണ്. അതായത് സർവ ആമെന്നിരിക്കുമ്പോൾ സർവയ്ക്കല്ല സുട്ട് വരുന്നത്, പിന്നെയോ ആമിന്. ആമിന് സുട്ട് വരുന്നോണ്ട് എന്താ പ്രയോജനം? ഏ സൂത്രം വരുന്നു? ആദ്യന്തു ടകതു ടകാരം ഇത്തായി ഉകാര ഉച്ചാരണാർത്ഥം ശേഷിക്കുന്ന എന്താണ്? സ്. ടിത്തായി കഴിഞ്ഞാൽ ഏതിന് വിധിച്ചോ അതിന്റെ പൂർവ്വത്തിൽ വരും. ആമിന് വിധിച്ചാൽ എവിടെ വരും? ആമിന്റെ പൂർവ്വത്തിൽ വന്നിട്ട് സർവസാം. സർവ സാം മനസ്സിലായല്ലോ. ഇത്രയും മനസ്സിലാക്കണം. ആമി സർവനാമിന സുട്ട് എന്ന് പറയുന്ന സൂത്രപ്രകാരം വിധിക്കുന്ന സുട്ട് ആമിനാണ് വരുന്നത്, സർവയ്ക്കല്ല. ആമിന് വന്നു കഴിഞ്ഞാൽ ആമിന്റെ പൂർവ്വത്തിൽ വരും. ഇപ്പൊ സർവസ് ആം സർവസാം എന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു ബഹുജനെ ഛല്യേ. ബഹുജനമാണ്, ഛല്ലുമാണ്. സകാരം ചല്ലിപ്പെടുമോ? ശശസര ഹല്ല് വരെയുണ്ട്. അപ്പൊ പൂർവത്തിനെ എത്തും വരും സർവേ സർവേ സാ സർവേ സാ ഭുവനെ ചല്ലിയേത്ത് സർവേ സാ സർവേ സാം എന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു ആദേശപ്രത്യയോഹോ എന്ന് പറയുന്ന എണ്ണാണ്. എണ്ണിപ്പെടുമോ? ഏ എണ്ണ ഏവോങ്. അതിന്റെ പരത്തിലിരിക്കുന്ന സകാരം എന്ന് പറയുന്നത് എന്താണ്? പ്രത്യയ അവയവമാണ്, പ്രത്യയത്തിന്റെ അവയവമാണ്. പരത്തിലിരിക്കുന്ന പ്രത്യയം ഏതാണ്? ആം. ആമിന്റെ അവയവമാണോ സകാരം? അങ്ങനെ ആര് പറഞ്ഞു? ആദേശമാണോ ആഗമമാണോ? സ്ഥാനികതാദേശ പ്രകാരമാണെങ്കിൽ ഓക്കെ, ഇത് ആഗമമാണ്. അപ്പൊ വരുമോ അത്? സ്ഥാനികതാഗമം എന്ന് പഠിച്ചിട്ടുണ്ടോ? അത് തന്നെ, അതിന് വിധിച്ചു, അത് അതിന്റെ അവയവമാകുമെന്നാണ്. ഇപ്പോ പരത്തിലിരിക്കുന്നു ആം. ആമിന്റെ അവയവങ്ങൾ ഏതൊക്കെയാണ്? ആ മ സാന്റെ അവയവമാകും. ഏതിനാണ് പ്രത്യേക സംജ്ഞയുള്ളത്? ആമിന്റെ അവയവങ്ങൾ ഏത്? അപ്പൊ പിന്നെ സാ എങ്ങനെ അതിന്റെ അവയവമാകും? ആദേശമല്ല, ഇത് ആഗമമാണ്. അതായത് പ്രത്യയം ഏതാണ് ഇവിടെ ഇരിക്കുന്നത്? അതിന്റെ അവയവങ്ങൾ ഏതൊക്കെ? ആമ. അപ്പോ പ്രത്യയത്തിന് അവയവങ്ങളുണ്ടല്ലോ. സ് എന്ന് പറയുന്ന ആ പ്രത്യയത്തിന്റെ അവയവമാകും? ആകത്തില്ല. പിന്നെങ്ങനെ അവയവമായി? തദാഗമാഹ തദ്ഗുണീഭൂതാഹ തദ്ഗ്രഹണേന ഗൃഹീന്തേ. പരിഭാഷ തദാഗമാഹ തദ്ദെന്ന് പറയുന്നോണ്ട് ഏതിനാണോ ആഗമം വരുന്നത് അതിനെ എടുക്കണം. അല്ലെങ്കിൽ ഒന്നിന്റെ ആഗമങ്ങൾ തദ്ഗുണീഭൂതാഹ, അതിന്റെ അവയവമായി തീരുന്നവ തദ്ഗ്രഹണേന ഗ്രഹിന്തേ, അതിനെ ഗ്രഹിക്കുമ്പോൾ ആഗമങ്ങളെയും ഗ്രഹിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ തദ് ആഗമാഹ തദ്ഗുണീഭൂതാഹ തദ് തത് ഗ്രഹണേന ഗൃഹണം ഗൃഹ്യന്തേ. അതെ അതെ അതെ, ഗൃഹ്യന്തേ തദ്ഗ്രഹണേന ഗൃഹ്യന്തേ തദ് ആഗമാഹ തദ്ഗുണീഭൂതാഹ തദ്ഗ്രഹണേന ഗൃഹ്യന്തേ. തത് ശബ്ദം കൊണ്ട് ഏനെ എടുക്കും? ഇവിടെ ആമിനെ എടുക്കണം. തദാഗമാ എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ, ആമിനാണല്ലോ ആവും വന്നത്. അത് തദ്ഗുണീഭൂതാഹ എന്ന് വെച്ചാൽ എന്താണ്? ആ ആമിന്റെ ഗുണീഭൂതം എന്ന് വെച്ചാൽ അവയവമായി തീർന്നത്, അതിന്റെ അവയവമായി തീർന്നത്, അതിന്റെ ഭാഗമായി തീർന്നത്. തദ്ഗ്രഹണേന വീണ്ടും തത്ത് കൊണ്ട് ഏനെ എടുക്കണം? ആമിനെ. അതിനെ ഗ്രഹിക്കുമ്പോൾ അതിന്റെ ആഗമത്തെയും ഗ്രഹിക്കണം. ചുരുക്കത്തിൽ അതാണ്, അതിനെ ഗ്രഹിക്കുമ്പോൾ അതിന്റെ ആഗമത്തെയും ഗ്രഹിക്കണം, ആമിന്റെ ആഗമമായ സകാരത്തെയും ഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ആം പ്രത്യയമാണെങ്കിൽ സകാരത്തെയും പ്രത്യയമായി ഗ്രഹിക്കണം. ഇത് സ്ഥാനുവത ആദേശം എന്ന് പറയുന്നത് പോലെ ആഗമത്തിന് വരുന്ന ഒരു നിയമമാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? ആമിനെ പ്രത്യയമായി ഗ്രഹിച്ചാൽ സാമിനെയും പ്രത്യയമായി ഗ്രഹിക്കാം. അപ്പോൾ പ്രത്യയത്തിന്റെ അവയവമായി എന്ത്? സകാരം. അതിനെന്ത് വരുന്നു? ഷകാരം വന്നിട്ട് എന്ത് വരുന്നു? സർവേഷാം സർവേഷാം സ്വസ്തിർഭവതു. കേട്ടിട്ടില്ലേ? ശാന്തി ശാന്തി ശാന്തി.